ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 17 അധ്യായം 11 ശ്ലോകം. ആ ഫലാകാംക്ഷിഭിർ യജ്ഞോ വിധി ദൃഷ്ടോ യജ്യതി ഇഷ്ടവ്യമേവേതി മനഃ സമാധായ സ സാത്വികഃ. ഇവിടെ യജ്ഞത്തെ കുറിച്ച് പറയുകയാണ്. മുമ്പ് പറഞ്ഞു യജ്ഞദാന തപസ്സുകൾ, അതും സാത്വികം രാജസം താമസം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആഹാരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. അത് ഇതാനും യജ്ഞസ്ത്രിവിധ ഉച്ചത, ഇവിടെ മൂന്ന് തരത്തിലുള്ള യജ്ഞത്തെക്കുറിച്ച് പറയുന്നു. മൂന്ന് തരത്തിലുള്ള യജ്ഞത്തെക്കുറിച്ച് പറയുന്നു ഉച്ചത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ എല്ലാ സന്ദർഭങ്ങളിലും മുമ്പ് ആഹാരത്തെക്കുറിച്ച് പറഞ്ഞിടത്തും തപസ്സിനെ കുറിച്ച് പറയുന്നിടത്തും ഇത് വിധിയല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വിധിയും ഇവിടെ പറയുന്നത് ത്രിവിധ യജ്ഞസ്വരൂപമാണ്. യജ്ഞസ്വരൂപത്തെക്കുറിച്ച് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിധി എന്ന് പറയുമ്പോൾ അതങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു വസ്തുസ്ഥിതി കഥനം എന്ന് പറയാം. ഇതാണ് അതിന്റെ വസ്തുസ്ഥിതി എന്ന് ബോധിപ്പിക്കുകയാണ്. സാത്വികമായ ഭക്ഷണം സാത്വികപ്രിയമാണ്, ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ സാത്വികപ്രിയമാണ് എന്ന് പറയുമ്പോൾ സാത്വിക സ്വഭാവമുള്ള ആൾക്ക് സ്വതേ അത് ഇഷ്ടപ്പെടുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. മറിച്ച് നിങ്ങൾ സാത്വിക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാത്വികനാകും എന്നില്ല. കാരണം ഭക്ഷണം കൊണ്ട് മാത്രം ഒരാൾക്ക് സാത്വികനാകാൻ ഒക്കത്തില്ല. ഒരാൾ ഇന്നലെ വരെ കഴിച്ചിരുന്ന ഭക്ഷണ രീതി മാറ്റി ഇന്ന് പെട്ടെന്ന് ഭക്ഷണ രീതി മാറ്റിയതുകൊണ്ട് അയാളുടെ സാത്വിക ഭാവമൊന്നും വരത്തില്ല. ആ സാത്വിക ഭാവങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള ഒരു ഉപായമായി സ്വീകരിക്കാം. അങ്ങനെ ഒരു സാത്വിക ഭാവത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് സാത്വിക ഭക്ഷണം ഉപകരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഭക്ഷണം കൊണ്ട് മാത്രം ഒരാൾക്ക് സാത്വികത പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സാത്വിക പ്രിയൻ, അതുപോലെ ഇവിടെയും പറയുന്നത് സാത്വിക യജ്ഞം എന്നെല്ലാം പറയുന്നു. അതൊരു സാത്വികനായ വ്യക്തിക്ക് അത് സഹജമായി തന്നെ പ്രിയപ്പെട്ടതായിരിക്കുന്നു ആ ഭക്ഷണം. ഒരുവനിൽ അത്തരമൊരു സാത്വിക ഭാവം വന്നു ചേരുമ്പോൾ അയാൾ സ്വാഭാവികമായും ഇഷ്ടപ്പെടുന്നത് സാത്വിക ഭക്ഷണമായിരിക്കും. അതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. പിന്നെ ഒരാളുടെ താമസ രാജസ ഭാവങ്ങളിൽ നിന്ന് ഒരാൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലെങ്കിലും സാത്വിക ഭക്ഷണത്തെ സ്വീകരിക്കാം. സ്വീകരിച്ച് അത് ഒരു പരിധിവരെ മറ്റ് അനുഷ്ഠാനങ്ങളും കൂടി ചേരുമ്പോൾ അയാളെ ഗുണങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നതിന് സഹായിക്കും. അല്ലാതെ ഭക്ഷണം കൊണ്ട് മാത്രം ഒരാൾക്ക് സാത്വികനാകാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഭക്ഷണം കൊണ്ട് മാത്രം ഒരാളെ തിരിച്ചറിയാനും കഴിയത്തില്ല. അയാൾ സാത്വികമായ ഭക്ഷണം കഴിക്കുന്നു, അതുകൊണ്ട് സാത്വികനാണ്, അങ്ങനെ തിരിച്ചറിയാനും പറ്റത്തില്ല. കാരണം സാത്വിക ഗുണം ഒരിക്കലും ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെയാണ്, യജ്ഞ തപസ്സുകളല്ല. ബാഹ്യമായി കാണുന്ന സാത്വിക ഭാവങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ ആന്തരികമായ സാത്വിക ഭാവത്തിന് തെളിവല്ല, അടയാളമല്ല. ആന്തരികമായ സാത്വിക ഭാവങ്ങൾ ഇല്ലാതെ ഒരാൾക്ക് ബാഹ്യമായ സാത്വിക ഭാവങ്ങൾ പ്രകടിപ്പിക്കും. അതുകൊണ്ട് ഇത് വിധിയല്ല. സഹജമായി ഓരോ ജീവനും കാണുന്ന പ്രത്യേകതയെ പറയുകയാണ്. ശുദ്ധമായ സാത്വിക ഭാവം ഒരാളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഭക്ഷണ രീതി ഇങ്ങനെയായിരിക്കും. ആധ്യാത്മിക സാധനയിൽ ഭക്ഷണ നിയമം വയ്ക്കുന്നതിനു വേണ്ടി പൊതുവെ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സാത്വികന്മാരാണ്. താമസഭാവത്തിൽ നിന്നൊരിക്കലും അത് സാധ്യമല്ല. ഒന്നുകിൽ സാത്വികനായിരിക്കും, അല്ലെങ്കിൽ സത്വവും രജസ്സും കലർന്ന ഒരവസ്ഥയായിരിക്കും. അവർക്ക് കൂടുതൽ സാത്വിക ഭാവങ്ങളെ ആർജിക്കുന്നതിന്, സത്വത്തിൽ കൂടുതൽ നിഷ്ഠയുണ്ടാകുന്നതിന് ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് സാത്വിക ഭക്ഷണത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. അതാകാം. കാരണം ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ദേവതാ പൂജയ്ക്കും മറ്റും സാത്വികമായ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുന്നത്. അതേസമയം ആ ദേവതയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ ഒരാൾക്ക് താമസമാണെങ്കിൽ അതിന് താമസമായ വസ്തുക്കൾ ഉപയോഗിക്കും. സാത്വികമായ ഭാവനയാണെങ്കിൽ അയാൾ സാത്വികമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് പൊതുവെ മനുഷ്യന്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു വിധിയല്ല. കാരണം ഇതിനെക്കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നതാണ്. കാരണം ഇവിടെ സാത്വികമായ ആഹാരം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് പറ്റിയ പല ആഹാര സാധനങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അപ്പോൾ അത് ശരിയാണോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഔഷധമൂല്യമുള്ള പല സാധനങ്ങളും അത് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അതൊക്കെ ശരിയാണോ എന്നൊക്കെ ചിലർ ചോദിക്കും. ഇതിനെക്കുറിച്ച് ചർച്ചകളും നടക്കുന്നുണ്ട്, പലരും ചോദിച്ചിട്ടുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്രത്തിലൊക്കെ നിഷേധിച്ചിട്ടുള്ള ഒന്നാണ് ലശുന ഭക്ഷണം, ഉള്ളി ഭക്ഷിക്കുക. ചിലർ ചോദിക്കും ഉള്ളിയെ നിഷേധിക്കാം, പക്ഷെ വെളുത്തുള്ളി ശകലമായാൽ എന്താ, ഗ്യാസിന് നല്ലതാണല്ലോ. ലശുനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിഷേധിച്ചിരിക്കുകയാണ്. ലശുനം എന്ന ഭക്ഷണം ചെയ്ത് വേദത്തിൽ വരെ വിധിച്ചിരിക്കുന്നു. അപ്പോൾ അതിപ്പോൾ സാർവത്രികമായി അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതങ്ങനെ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാവും എന്നെല്ലാം കുതർക്കങ്ങൾ ചോദിച്ചു. പക്ഷെ എന്തുകൊണ്ടാണത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്? അത് മാംസാഹാരത്തെക്കാൾ നിഷിദ്ധമായിട്ടാണ് ലശുന ഭക്ഷണത്തെ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ മേക്കെട്ട് കയറാൻ വരരുത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നു അത്. കാരണം അത് ഇഷ്ടമുള്ളവരടുത്ത് മോശമാണെന്ന് ഞാൻ പറഞ്ഞാൽ അവരെല്ലാം എന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് പറയേണ്ടത് ഞാൻ പറയുന്നതല്ല, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. ലസിന ഭക്ഷണം നിഷേധിച്ചിരിക്കുന്നു. ഇവിടെ അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പറയുകയാണ്, അപ്പോൾ ശാസ്ത്രങ്ങൾ അങ്ങനെ നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നിഷേധിച്ചിരിക്കുന്നത്? പലയിടത്തും പറയുന്നു അത് കാമോദ്ദീപകമാണ്. അതാണ് കാരണം. കാരണം രൂക്ഷ ഗുണമുള്ള പദാർത്ഥങ്ങൾ, അത് രൂക്ഷ, ഇവിടെയും പറഞ്ഞല്ലോ രൂക്ഷമായ വസ്തുക്കൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ രൂക്ഷ സ്വഭാവമുള്ള വസ്തുക്കൾ കാമോദ്ദീപകമാണ്, അതുകൊണ്ടത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ് നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ ചില ചോദിക്കും അത് ഏത് ലാബിലാണ് പരിശോധിച്ചത്, എൻ്റെ റിസൾട്ട് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എനിക്ക് പരിശോധിക്കാനും അറിയത്തില്ല, എൻ്റെ കയ്യിൽ റിസൾട്ടും ഇല്ല. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് കഴിക്കുന്നവർ തന്നെ ഒരു ലാബായിരിക്കും, അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് അത് വേറെ കാര്യം. എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അസാത്വികമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ചില ഭക്ഷണ പദാർത്ഥങ്ങളെ പറയുന്നത് ആധ്യാത്മിക സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടാണെന്ന് നമുക്കെടുക്കാം. പൊതുവായി പറയുകയല്ല, ആധ്യാത്മിക സാധനയിൽ അടുത്തിവിടെ തപസ്സിനെ കുറിച്ച് പറയും പറയും. ബ്രഹ്മചര്യം തപസ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പം ബ്രഹ്മചര്യവും മറ്റും സംരക്ഷിക്കുന്നതിന് അത്തരത്തിലുള്ള ഭക്ഷണ രീതി ആവശ്യമാണെന്ന് നമ്മുടെ പഴയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്, അത്തരം ചില ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച്. കാരണം പലരും ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ചിലർ പറയുന്നു മറ്റേ സ്വാമി ഇറച്ചി കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ആശ്രമത്തിൽ ഇറച്ചി, മറ്റേ സ്വാമി മീൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടിയൊന്നും പറയാനില്ല. ഒരു കാര്യം പറയാൻ എന്താണോ, മഹാത്മാക്കളുടെ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാൻ പറ്റത്തില്ല, അതൊരു കാര്യം. അവരുടെ ആചരണത്തെ നമുക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വയ്യ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് ചെയ്യുന്നത് ശരിയല്ല. ആ രീതിയിൽ അതിനെ നമുക്ക് വിടാം. പക്ഷേ മുമ്പ് പറഞ്ഞല്ലോ ശാസ്ത്രം പ്രമാണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അതെല്ലാം ആരോഗ്യത്തിന് നല്ലതായിരിക്കും. പക്ഷെ ഇപ്പോൾ അതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ആധ്യാത്മികമായ സാധകന്മാർക്ക്, ബ്രഹ്മചര്യ വ്രതം പോലെയുള്ള വ്രതങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവർക്ക് എന്തായാലും മര്യാദയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒഴിവാക്കണമെന്ന് പറയുന്നതിന് ഒഴിവാക്കി ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ്. ആശ്രമങ്ങളിലത്തേക്കും മറ്റും പറ്റിയ രീതി എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മറ്റാരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനെ ആര് എന്ത് ചെയ്താലും അതിന് അവരവരുടേതായ ന്യായീകരണങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ എന്തിനെങ്കിലും ന്യായീകരിക്കാനോ എന്തിനെയെങ്കിലും നിഷേധിക്കാനോ വേണ്ടിയല്ല നമ്മൾ പറയുന്നത്. പൊതുവേ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രാചീന ആചാര്യന്മാരുടെ കാഴ്ചപ്പാട് എന്താണ്? അവരിത്തരം കാര്യങ്ങളിൽ ആധ്യാത്മിക സാധകന്മാരെ സംബന്ധിച്ച് വിശേഷിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന രീതിയിലായിരിക്കണം ഭക്ഷണ രീതി, അത് പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ഇനി അത് എല്ലാം അനുസരിക്കാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ദോഷം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചു നോക്കി സ്വയം മനസ്സിലാക്കുക. ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു എന്നേ പറയുന്നുള്ളൂ, മറ്റ് പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. രൂക്ഷ സ്വഭാവമുള്ള ഒരു സാധനങ്ങളും തീക്ഷ്ണ സ്വഭാവമുള്ള സാധനങ്ങൾ ബ്രഹ്മചാരികൾ ആധ്യാത്മിക സാധകന്മാർ ഉപയോഗിക്കാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്നുള്ളത് കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കും വരാൻ പാടില്ല. കാരണം അത് മനസ്സിനെ സ്വാധീനിക്കും. അതിനാർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ശകലം മദ്യം കഴിച്ചു നോക്കിയാൽ മതി, മനസ്സിന് പിടിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അപ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വാദമുണ്ട്. അതായത് കാരണം ആചാര്യസ്വാമികൾ തന്നെ ആഹാരം എന്നുള്ളതിനാ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയഗ്രഹഗുണമാണ്, അത് ശരിയായി കഴിഞ്ഞാൽ മനസ്സ് ശരിയാകും. ആഹാരശുദ്ധവും സത്വ ശുദ്ധി എന്ന് പറയുന്നിടത്ത് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളതുകൊണ്ട് ആഹാര നിയമം വേണ്ട എന്ന് വാദിക്കുന്ന വേദാന്തികളൊക്കെ ഉണ്ട്. ആഹാരമല്ല നമ്മുടെ മനസ്സിനെ ചിത്തയാക്കുന്നത്, നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും പ്രവൃത്തികളും ആണ്. അതുകൊണ്ട് അതിലാണ് ശുദ്ധി വേണ്ടത്, ആഹാരത്തിലല്ല എന്നുള്ള ഒരു വാദമുണ്ട്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന വിഷയം അതിലാണ് നമ്മൾ നിയന്ത്രണം വയ്ക്കേണ്ടത്, ആഹാരത്തിലല്ല എന്ന് പറയുന്നത് അത് ശരിയാണ്. അത് മുഖ്യം തന്നെയാണ്. നമ്മുടെ വിഷയഗ്രഹണം അത് നമ്മുടെ മനസ്സിനെ ചീത്തയാക്കുന്നുണ്ട്. അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി ബൈബിള് ഉദ്ധരിച്ചിട്ട് പ്രസംഗിക്കുന്ന സ്വാമിമാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളിലങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല നിന്നെ ചീത്തയാക്കുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ഉയരോടുകൂടി വാദിക്കുന്ന സ്വാമിമാരെ തന്നെ കണ്ടിട്ടുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്ന അതല്ല. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള വിഷയഗ്രഹണം മനസ്സിനെ ചീത്തയാക്കും, ശരി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ആഹാരവും മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതിനേറ്റവും വലിയ ഉദാഹരണം മദ്യം തന്നെയാണ്. മദ്യം ഉള്ളിൽ ചെന്നിട്ട് അയാളുടെ മനസ്സിന് യാതൊരു ചലനവും വരുന്നില്ലെങ്കിൽ ശരി, അയാളുടെ ആഹാരം ഒരു തരത്തിലും ബാധിക്കത്തില്ല. നാറാണത്ത് ഭ്രാന്തനെ പോലെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും, അവരെ ഇത് മദ്യവും മാംസവും ഒന്നും ബാധിക്കത്തില്ല. അതാണ് പറഞ്ഞത് മഹാത്മാക്കളുടെ പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെയുള്ള പല സിദ്ധപുരുഷന്മാരും ഉണ്ട്, അവർക്കിതെല്ലാം ഒന്നും അവരെ ബാധിക്കുകയില്ല. ഇവിടെ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടില്ല, സിദ്ധന് വേണ്ടി ശാസ്ത്രത്തിന് ഉപദേശമൊന്നുമില്ല. നിങ്ങളൊരു ആധ്യാത്മിക സാധകനാണോ, അവിടെ ഭക്ഷണത്തിൽ നിയന്ത്രണം വച്ചേ പറ്റും, പ്രത്യേകിച്ചും ബ്രഹ്മചാരികൾ. അങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കുമെന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അയാൾ വളരെ സാത്വികമായ ഭക്ഷണമൊക്കെയാണല്ലോ കഴിക്കുന്നത്, പക്ഷെ അയാൾ കണ്ടിട്ട് വലിയ ബ്രഹ്മചാരിയെന്നും തോന്നുന്നില്ലല്ലോ. അത് മറ്റു പല കാരണങ്ങളായിരിക്കും, തട്ടുകൊള്ളേണ്ട കേസുകളാണ് അതൊക്കെ. അപ്പം അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇത് ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ നിയമം നിഷിദ്ധമായതിനെ ഒഴിവാക്കി സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ച് പോകുന്നതാണ് അതിൻ്റെ മര്യാദ. ആധ്യാത്മിക സാധനന്മാരെ സംബന്ധിച്ച് അതുകൊണ്ട് ഈ ഭാഗത്തെ ഇത് ഇതെല്ലാം ഈ ഗീത വ്യാഖ്യാനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഗീത വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഈ ഭാഗം ഒരു വിധിയല്ല. അതുകൊണ്ട് സാത്വികന്മാർ സാത്വികം ഭക്ഷണം കഴിച്ചോട്ടെ, രാജസന്മാർ രാജസ ഭക്ഷണം കഴിച്ചോട്ടെ, താമസന്മാർ അത് കഴിച്ചോട്ടെ എന്നൊരു നിലപാടേ ഉള്ളൂ ഭഗവാന്. മറിച്ച് സാത്വികതയ്ക്ക് വേണ്ടി ഒരാൾ ഭക്ഷണം മാറ്റണം എന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. ഭക്ഷണക്രമം ഭക്ഷണ നിയന്ത്രണം ആവശ്യമാണ്. അത് പ്രത്യേകം പ്രയുക്താഹാര വിഹാരസ്യ അതുകൂടെ ഈ സന്ദർഭത്തിൽ യുക്താഹാരം യുക്തമായ ആഹാരം അവന് മാത്രമേ യോഗം ഫലവത്താകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ആഹാരത്തിന്റെ യുക്തത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്ന സാത്വികമായ ആഹാരം തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏത് വിഷയത്തിലും ആർക്കും കുതർക്കങ്ങൾ ഉന്നയിക്കും. പക്ഷെ ആ കുതർക്കങ്ങൾ ഉണ്ടെന്നും ഫലമില്ല ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗത്തിൽ സഞ്ചരിക്കുന്നതാണ് നല്ലത്. അടുത്ത യജ്ഞത്തെക്കുറിച്ച് അതുപോലെ പറയുന്നു. അഫലാകാംക്ഷകർ ഫലാർത്ഥിഭർ യജ്ഞോ വിധിദുഷ്ട ശാസ്ത്രചോദനാദുഷ്ടോയോ യജ്ഞ വിജ്യതേ നിർവർത്തിയതേ ജഷ്ടവ്യമേവ ഇതി യജ്ഞസ്വരൂപ നിർവർത്തനമേവ കാര്യമിതി മനസമാധായ നാനേന പുരുഷാർത്ഥോ മമ കർത്തവ്യ ഇത്യേവം നിശ്ചിത്യ സാത്വികോ യജ്ഞ ഉച്യതേ. അഫലാകാംക്ഷകർ, അതാണ് മുഖ്യമായി പറയുന്നത്. സാത്വികമായ കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഫലേച്ഛയില്ല, ഫലാഗ്രഹമില്ല. അവിടെ ആ ഫലാർത്ഥിപി ഫലത്തെ അർത്ഥിച്ചല്ല അവൻ യജ്ഞം ചെയ്യുന്നത്. ഇവിടെ ഫലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വർഗം തുടങ്ങിയ ഫലങ്ങൾ. ആ ഫലത്തെ ഉദ്ദേശിക്കാതെ ചെയ്യുന്ന യജ്ഞങ്ങൾ. യജ്ഞം എന്ന് പറയുമ്പോൾ ഇവിടെ യജ്ഞം എന്ന് പറയുന്ന യജ്ഞം തന്നെയാണ്, വേദത്തിലും മറ്റും പറഞ്ഞിരിക്കുന്ന യജ്ഞങ്ങൾ തന്നെയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ അത്ര യജ്ഞങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യജ്ഞമെന്ന് പറയുന്നതിന് പുതിയ വ്യാഖ്യാനം കൊടുക്കാം. സത്കർമ്മങ്ങൾ എന്നെല്ലാം നമ്മൾ അർത്ഥം എടുക്കാം. അത് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് എടുക്കുന്നതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് യജ്ഞത്തിന്റെ ഒരു കാലത്തിലാണ് ഇതൊക്കെ ഉപദേശിക്കുന്നത്. അന്ന് മനുഷ്യന്റെ മുമ്പിൽ പ്രധാനമായിട്ടും ഉള്ളത് യജ്ഞങ്ങളാണ്, ഇത് കേൾക്കുന്നവരുടെ മുമ്പിൽ. അതുകൊണ്ട് യജ്ഞം എന്ന് പറഞ്ഞാൽ അതിന് യജ്ഞം എന്നുള്ള അർത്ഥം തന്നെ എടുക്കാം. ആ യജ്ഞങ്ങളിൽ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് അഗ്നി ജ്യോതിഷ്ഠോമം പോലെയുള്ള യാഗങ്ങളുണ്ട്, അതിനെല്ലാം ഉദ്ദേശിക്കുന്നു. കാരണം അതെല്ലാം കാമ്യകർമ്മങ്ങളാണ്, അത് ഫലം ഫലാഗ്രഹം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ യജ്ഞം എന്ന് പറയുന്നത് നിത്യകർമ്മമായി വരുന്ന യജ്ഞങ്ങളാണ്, നിത്യ അഗ്നിഹോത്രവും മറ്റും. അതാണ് അന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരം കർമ്മങ്ങൾ ഫലാഗ്രഹം കൂടാതെ ഒരാൾക്ക് ചെയ്യാം. ആ ഒരു വൈദികമായ പശ്ചാത്തലത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ഉദ്ദേശിച്ചുണ്ട്. നിത്യ അഗ്നിഹോത്രവും മറ്റും അന്നത്തെ കാലത്ത് ബ്രാഹ്മണരും മറ്റും അനുഷ്ഠിച്ചിരുന്നു. അത് ഫലാഗ്രഹം കൂടാതെയാണ്, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിധിദുഷ്ട പ്രത്യേകം പറയുന്നു. ശാസ്ത്രചോദനാദുഷ്ട, ശാസ്ത്രചോദന ശാസ്ത്രവിധിയിലൂടെ ലഭ്യമായവ എന്ന് പറയുമ്പോൾ വേദത്തിലും മറ്റും വിധിച്ചിരിക്കുന്ന സ്മൃതികളിൽ വിധിച്ചിരിക്കുന്ന നിത്യകർമ്മങ്ങൾ അതാണ്. അതാണ് ഇതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം. അതിന്ന് പ്രയോജനമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. എന്താണ്? ധാർമ്മികമായ സത്കർമ്മങ്ങൾ ഫലാഗ്രഹം കൂടാതെ ചെയ്യുക, അത് യോ യജ്ഞയിജ്യതേ നിർവർത്തിയതേ. എങ്ങനെ? ഇഷ്ടവ്യമേ കേവലം ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യാൻ കടപ്പെട്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി. ഇത് യജ്ഞസ്വരൂപ നിർവർത്തനമേവ കാര്യം. യജ്ഞസ്വരൂപ നിർവർത്തനം എന്ന് പറഞ്ഞാൽ യജ്ഞപൂർത്തി, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, ഫലത്തെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ യാജ്ഞികന്മാർ പറയും അതിന്റെ പ്രയോജനം എന്താണ്? പാപനാശമാണ്, പ്രത്യവായ നാശം എന്നവർ പറയും. വിഗ്രഹങ്ങളും പ്രത്യവായങ്ങളും എല്ലാം നശിക്കുന്നതിന് വേണ്ടി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് വേദത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്താണെങ്കിലോ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, പരോപകാരാർത്ഥവും മറ്റും സ്വാർത്ഥമായ ഫലത്തെ ഇച്ഛിക്കാതെ ചെയ്യുന്നു. എന്തിനത് ചെയ്യുന്നു? അത് തന്റെ കർത്തവ്യമാണ്, താനത് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുന്നു. മനസ്സമാധായ, മനസ്സിനെ സമാധാനപ്പെടുത്തിയിട്ട്, എന്നുവെച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കി, എന്നുവെച്ചാൽ ഫലചിന്ത കൊണ്ട് മനസ്സ് കലുഷിതമാകാതെ, അതാണ് മനസ്സമാധായ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രവൃത്തിയിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ടെന്നും പറയാം. സമാധാനം, മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് മനസ്സിൽ വിക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കുക. കർമ്മത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിക്ഷേപം എന്ന് പറയുന്നത്, മുഖ്യമായി പറയുന്നത് അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. എന്താണ് ഫലം? ഇന്നതാണെന്നറിയാമെങ്കിലും ഈ കർമ്മം ശരിയായി പൂർത്തിയാക്കാൻ കഴിയുമോ, കർമ്മത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിക്കുമോ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയായ ഫലം ഉണ്ടാകുമോ, ഇനി കർമ്മത്തിൽ വരുന്ന ന്യൂനതകൾ കൊണ്ട് എന്തെങ്കിലും വിപരീത ഫലമുണ്ടാകുമോ, ഈ തരത്തിൽ ഫലത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് കർമ്മം ചെയ്യുമ്പോൾ മനസ്സിന് വരുന്ന വിക്ഷേപം. അത്തരം വിക്ഷേപങ്ങൾ ഇല്ലാതിരിക്കുന്നതിനാണ് മനസ്സമാധായ, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി. അതുതന്നെ മറ്റൊരു തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയെന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിന് യോജിച്ച രീതിയിൽ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സിന് ഏകാഗ്രത വന്നു കഴിഞ്ഞാലേ ആ പ്രവൃത്തി ശരിയായ രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും. മനസ്സ് യോഗാത്മകമായിരിക്കണം. കർമ്മയോഗത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ അതെല്ലാം ചർച്ച ചെയ്തതാണ്. നാനേന പുരുഷാർത്ഥോ മമ കർത്തവ്യേത്യേവ നിശ്ചിത്യ. ഇതിലൂടെ എനിക്കൊന്നും നേടേണ്ടതായിട്ടില്ല. മമ പുരുഷാർത്ഥോ എന്ന കർത്തവ്യം എന്നാണ്. എന്റെ പുരുഷാർത്ഥം എന്നുവെച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ഇതൊന്നും എനിക്ക് നേടണ്ട എന്നാണ്. അതാണ് നിഷ്കാമമായ കർമ്മം എന്ന് പറയുന്നത്. ഭാഷകാരൻ നേരെ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞു, കർമ്മം ചെയ്യുമ്പോൾ മനഃശുദ്ധിയെക്കുറിച്ചോ മോക്ഷത്തെക്കുറിച്ച് പോലും ആഗ്രഹിക്കാതെ എന്ന് പറഞ്ഞു. ആ ഒരു ചിന്ത പോലും മനസ്സിനെ അലട്ടാതെ നടത്തും. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊന്നും ആഗ്രഹിക്കേണ്ട കാര്യങ്ങളല്ല. നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് മനസ്സിനെ വിക്ഷിപ്തമാക്കേണ്ട കാര്യമില്ല. അതാണ് നിശ്ചിത്യ. അങ്ങനെയുള്ള നിശ്ചയത്തോടുകൂടി ഫലാഗ്രഹം കൊണ്ട് മനസ്സ് പ്രക്ഷുബ്ധമാകാതെ ആ കർമ്മം ചെയ്യുക, ചെയ്യാൻ വേണ്ടി ചെയ്യുക. കർമ്മത്തിന് വേണ്ടി കർമ്മം എന്ന് പറയും. ഫലത്തിന് വേണ്ടിയല്ല കർമ്മം, മറ്റൊന്നിനും വേണ്ടിയല്ല കർമ്മം, കർമ്മത്തിന് വേണ്ടി കർമ്മം. അപ്പൊ അവന്റെ മനസ്സ് സമാധാനത്തിലിരിക്കും, നിശ്ചിന്തനായിരിക്കും. സസാത്വികോ യോഗിച്ചത്, ആ നിശ്ചിന്തതയ്ക്ക് വേണ്ടി. അതാണ് മനഃശാന്തി എന്ന് പറയുന്നത്. ആ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് കർമ്മം. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അവന് നിശ്ചിന്തനം, മനഃശാന്തി ഉണ്ടെങ്കിൽ ആ കർമ്മം സാത്വികമായി, അത് സാത്വികമായ യജ്ഞമാണ്. കർമ്മയോഗം എപ്പോഴും സാത്വികമായ യജ്ഞമായിരിക്കണം. എന്തുകൊണ്ട്? കർമ്മയോഗത്തിൽ കർമ്മം അനുഷ്ഠിക്കുന്ന ആ കർമ്മയോഗിക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവണം. ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ചെയ്യുന്നത് വിധിദിഷ്ടമായിരിക്കണം, അഫലാകാംക്ഷിയായിരിക്കണം, മനസ്സമാധാനം, ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം യോജിക്കണം. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കർമ്മയോഗം. അത് സാത്വികമായ കർമ്മമാണ് എന്നർത്ഥം. നമ്മൾ രാജസമായ പ്രവൃത്തികൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് രാജസമായ പ്രവൃത്തികളൊന്നും കർമ്മയോഗമാകുന്നില്ല എന്ന് പറയുന്നത്. കർമ്മയോഗത്തിന്റെ തത്വം ഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളായാലും അതിനെ നമുക്ക് സത്കർമ്മങ്ങളുടെ പട്ടികയിലേ പെടുത്താൻ പറ്റും. ഒരിക്കലും കർമ്മയോഗത്തിന്റെ പട്ടികയിൽ അത് പെടുന്നില്ല എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അത് സാത്വികമായ യജ്ഞമാണ്. അഫല കാംക്ഷിഭിർ യജ്ഞോ വിധി ദൃഷ്ടോ യജ്യതേ യഷ്ടവ്യമേവേദി മനഃ സമാധായ സാത്വികഃ. അഭിസന്ധായതു ഫലം ദംഭാർത്ഥമഭി ചൈവയത് ഇജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം. അഭിസന്ധായ തോ ഉദ്ദേശ്യ ഫലം, ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഫലാഗ്രഹം വരും. നമ്മൾ സ്വർഗവും മറ്റും ആഗ്രഹിച്ചില്ലെങ്കിലും അല്പമായ ക്ഷുദ്രമായ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിച്ചു, ചെറിയ ചെറിയ നേട്ടങ്ങൾ. അതാണ് രാജസ കർമ്മത്തിന്റെ പ്രത്യേകത. ദംഭാർത്ഥമപി ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് താൻ ധാർമ്മികനാണ് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ടതാണ് ദമ്പാർത്ഥ ഏതിജ്യതി. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ഭരതശ്രേഷ്ഠ അല്ലയോ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം, അത് രാജസമാണ്, അത് രാജസമാണ്. ഇപ്പൊ രാജസ സ്വഭാവമുള്ളവരത് ചെയ്യുന്നു. ഒരാൾക്ക് രാജസ സ്വഭാവത്തെ വിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഒഴിവാക്കാം, അതിനുവേണ്ടി പറയുന്നു. ഇതിൽ സാത്വികം മാത്രമേ ഒരാൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളൂ. രാജസവും താമസവും ഒഴിവാക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറച്ചേ പറയത്തുള്ളൂ, ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയും. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഫലത്തെ ആഗ്രഹിച്ച് സ്വന്തം ധർമ്മത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങൾ അത് രാജസമായ യജ്ഞമാണ്. അഭിസന്ധായ തു ഫലം ദമ്പാർത്ഥമഭി ജീവയത് വിജയത്തെ ഭരതശ്രേഷ്ഠ യജ്ഞം വിധി രാജസം വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനം അദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം തമസം പരിചക്ഷത്തെ വിധിഹീനം യഥാചോദിത വിപരീതം. ശാസ്ത്രത്തിൽ എങ്ങനെയാണ് യജ്ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു നേരെ വിപരീതമായി ചെയ്യുക. അതൊക്കെ പഠിച്ചതിന് ശേഷം നേരത്തെ അർജുനൻ ചോദിച്ചല്ലോ, ശാസ്ത്രവിധിയെ തിരിച്ചിട്ട് ചെയ്യുന്നവന്റെ ഫലം എന്താണ്, അവന്റെ നിഷ്ഠ എന്താണ്, ഈശ്വര ആരാധനയും മറ്റും സംബന്ധിച്ച് ചോദിച്ചു. അതിനെല്ലാം മറുപടിയായിട്ടാണ് ഇത് പറയുന്നത്. യഥാചോദിത വിപരീതം, വിധിച്ചതിന് വിപരീതമായി ചെയ്യുക. അസൃഷ്ടാന്നം, ബ്രാഹ്മണേഭ്യോ ന സൃഷ്ടം ന ദത്തം അന്നം യസ്മിൻ യജ്ഞേ. യജ്ഞവിധികളിലെല്ലാം, നമ്മുടെ വൈദികമായ വിധികളിലെല്ലാം ബ്രാഹ്മണ പൂജയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാഷ്യകാരനിവിടെ ബ്രാഹ്മണേഭ്യോ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അസൃഷ്ടാന്നം, അവർക്ക് അന്നം നൽകാതെ ശ്രാദ്ധം പോലെയുള്ള കർമ്മങ്ങളിൽ ഒക്കെ ബ്രാഹ്മണന് അന്നം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് കർമ്മത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാതെ, ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കാതെ ബ്രാഹ്മണേഭ്യോ ന സൃഷ്ടം ന ദത്തം അന്നം, അങ്ങനെ അന്നം കൊടുക്കാതെ. അങ്ങനെ യജ്ഞങ്ങളും മറ്റും നടക്കുമ്പോൾ ബ്രാഹ്മണന് മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. കാരണം മഹാഭാരതത്തിലും മറ്റും യജ്ഞങ്ങളെയും കുറിച്ചും മറ്റും പറയുന്ന സന്ദർഭങ്ങളിൽ എല്ലാ വർണ്ണത്തിൽ ഉള്ളവർക്കും അന്നദാനം ചെയ്തതായിട്ട് പറയുന്നുണ്ട്. സത്കർമ്മങ്ങളെല്ലാം നടക്കുമ്പോൾ അത് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, എന്നാലിവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണേഭ്യോ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആചാര്യസ്വാമികൾ വർഗസ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഇന്ന സൃഷ്ടന്ന ദത്തം അന്നം, അങ്ങനെ ചെയ്യാതെ അന്നം കൊടുക്കാത്ത യജ്ഞം, അതാണ് ഇന്നദത്തം അന്നം. യസ്മിൻ യജ്ഞേസു അസൃഷ്ടാന്നം, അതാണ് അസൃഷ്ടാന്നം എന്ന് പറയുന്നത്. തം അസൃഷ്ടാൻ. അപ്പോൾ അത് കൊടുക്കണം. പിന്നെ യജ്ഞങ്ങളിലെ എല്ലാം പുരോഹിതന്മാർ എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. അപ്പോൾ എന്തായാലും അവർക്ക് അന്നം കൊടുക്കുക എന്ന് പറയുന്ന യജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് മുഖ്യമായൊരു കാര്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് അന്നം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതും യജ്ഞത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. എന്തായാലും അന്നദാനം എന്ന് പറയുന്ന യജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ചെയ്യണം. തം അസൃഷ്ടാന്നം, അന്നം കൊടുക്കാതിരിക്കുക. മന്ത്രഹീനം, യജ്ഞത്തിൽ മന്ത്രങ്ങളും മറ്റും ശരിയായി ഉപയോഗിക്കാതിരിക്കുക. മന്ത്രത സ്വരതോ വർണ്ണതശ്ചവിയുക്തം, മന്ത്രമില്ലാതിരിക്കുക. എന്നുവെച്ചാൽ സ്വര വർണ്ണങ്ങളോടുകൂടി തന്നെ മന്ത്രം ഉപയോഗിക്കണം. വൈദിക മന്ത്രങ്ങളെ സംബന്ധിച്ചത് നിർബന്ധമാണ്. അത് പ്രത്യേകം ഭാഷകാരനോട് എടുത്തു പറയുന്നു. വേദത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നു. എന്താണ്? വൈദിക മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ സ്വരവും വർണ്ണവും വേണം. ഉദാത്ത അനുദാത്താദി സ്വരവും ആ വർണ്ണങ്ങളും ഒന്നും വിട്ടുപോകാൻ പാടില്ല. ദുഷ്ടശബ്ദ സ്വരതോ വർണ്ണതോ വ മിഥ്യാപ്രയുക്തോന തമർത്ഥമാഹ. നമ്മുടെ പഴയ ആചാര്യന്മാർ പറയുന്നതാണ്. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്വരം കൊണ്ടോ വർണ്ണം കൊണ്ടോ ഒരു മന്ത്രം ദുഷിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രത്തിന് അർത്ഥം മാറിപ്പോകും, വിപരീതമായ ഫലത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് വൈദിക മന്ത്രങ്ങളെ സംബന്ധിച്ച് വൈദികന്മാർക്ക് അങ്ങനെ കർശനമായൊരു നിയമമുണ്ട്. അത് സ്വരവർണ്ണങ്ങൾ കൊണ്ട്. വർണ്ണങ്ങൾ പോവുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ വിട്ടുപോവുക, ഹ്രസ്വം ദീർഘമായി പോവുക, ഇങ്ങനെയെല്ലാം വരുന്ന ദോഷങ്ങൾ അത് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാലും ആ യജ്ഞം മന്ത്രഹീനമാണ്. ചിലർ പറയും, എന്താണ്, ഭക്തിയുള്ളവനും വിഭക്തി വേണ്ട, ഭഗവാൻ ക്ഷമിച്ചോളും. അത് ശരിയാണ്. ഭക്തിയുള്ളവനും വിഭക്തി വേണ്ട എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിഭക്തിയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയിലെ അക്ഷരപ്പശുകളൊന്നും ഭഗവാൻ നോക്കത്തില്ല. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ വേദമന്ത്രങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. വേദമന്ത്രങ്ങൾ ഗുരുമുഖത്ത് നിന്നും അധ്യയനം ചെയ്ത് അതിലൊരു പിശകും വരാതെ ഉച്ചരിച്ചു കഴിഞ്ഞ് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ അതിന് അതിൻ്റെതായ ഫലം ഉണ്ടാകത്തുള്ളൂ. അതാണ് വൈദികമായൊരു വിശ്വാസം. അതുകൊണ്ടാണ് അത് ശൂദ്രന്മാരെ പഠിപ്പിക്കരുതെന്ന് പറയുന്നത്. കാരണം അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതിരിക്കുകയും ശരിയായ രീതിയിൽ അത് പ്രയോഗിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദോഷം വരും, പ്രയോജനവും കിട്ടത്തില്ല. അതുകൊണ്ട് അത് യോഗ്യതയുള്ളവനെ പഠിപ്പിക്കണം, യോഗ്യതയുള്ളവൻ പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ആ യോഗ്യത ഇല്ലാത്തവനാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. ചില ചോദിക്കും, ബ്രാഹ്മണൻ ചൊല്ലിക്കഴിഞ്ഞാൽ തെറ്റ് വരത്തില്ലേ? വരും. ഇന്ന് ചൊല്ലുന്ന 99% ബ്രാഹ്മണന്മാരും തെറ്റിച്ചാ ചൊല്ലുന്നു. അത് തെറ്റാണെന്ന് അറിയുന്ന ബ്രാഹ്മണർ കുറവായതുകൊണ്ട് ശൂദ്രന്മാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ടും അവരൊക്കെ രക്ഷപ്പെട്ടു പോകും. തെറ്റിച്ചാ ചൊല്ലുന്നത് മന്ത്രങ്ങളല്ല. ഇതെല്ലാ സ്ഥലത്തും വലിയൊരു ഗതികേടാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കണ്ടു, ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരുടെ മഠത്തിൽ ആ പരമ്പര അവിടെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നു. എല്ലാം തെറ്റിച്ചാ പഠിപ്പിക്കുന്നു. ബ്രാഹ്മണ പുരോഹിതനിരുന്ന് ചൂരലുവടിയും കൈവച്ചും കൊണ്ട് ധൈര്യമായിട്ട് പിള്ളേരെ തെറ്റിച്ച് പഠിപ്പിക്കുന്നു. പിള്ളേർ പറയുന്ന മുഴുവൻ തെറ്റിച്ച്, ആശാൻ പറയുന്നതും തെറ്റിച്ച്. അപ്പൊ അവിടെ കണ്ടുവന്ന് ചിരിക്കുകയല്ല, വേറെ ഒരു നിവർത്തിയില്ല. അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തള്ളു കിട്ടും. നമ്മൾ തടി രക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ശങ്കരാചാര്യരുടെ മഠത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി? തെറ്റിച്ചാകുന്നത് വളരെ സ്പഷ്ടമായി. നിങ്ങൾ കേട്ടാലും മനസ്സിലാകുന്ന രീതിയിൽ സംസ്കൃതം തെറ്റിച്ച് ഉച്ചരിപ്പിച്ച് പഠിക്കുന്നു കൊച്ചുകുട്ടികളെ. കൊച്ചുകുട്ടികളെന്ന് വെച്ചാൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഇത്ര ചെറിയ പ്രായത്തിൽ സംസ്കൃതം തെറ്റിച്ചുച്ചരിച്ച് ആവർത്തിച്ച് അതവരെ ഉറപ്പിക്കുകയാണ്. ഓരോ വാക്യത്തിനും തെറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റൂ? അപ്പൊ അതാണ് പഠിക്കുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് ഈ മന്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ബ്രാഹ്മണനാണ് പഠിപ്പിക്കുന്നത്, ബ്രാഹ്മണരെയാണ് പഠിപ്പിക്കുന്നത്. ശൂദ്രനായ ഞാൻ അവിടെ ചെന്നിട്ട് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? അംഗീകരിക്കത്തില്ല. പക്ഷെ ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഈ അമ്പലങ്ങളിൽ പൂജാരിമാർ പറയുന്നത് മുഴുവൻ തെറ്റാണ്. വലിയ വലിയ തന്ത്രിമാരും പറയുന്നത് ഒട്ടുമുക്കാലും തെറ്റാണ്. പരമ്പരയായി പഠിച്ച് പഠിച്ചതെല്ലാം തെറ്റിച്ച്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ രാജ്യത്ത് ഇത്രയും അനർത്ഥങ്ങൾ നടക്കുന്നതെന്നും എനിക്ക് സംശയമുണ്ട്. ഇത് നേരിട്ട് കണ്ടാണ്, ഞാൻ കണ്ടതിന് സാക്ഷിയുണ്ട്, കേട്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് ദിവസമൊന്നും അല്ല, പണ്ട് കണ്ട കാര്യമൊന്നുമല്ല പറയുന്നത്. അപ്പോ ഇതാണ് ഇന്നത്തെ സ്ഥിതി. സ്വരവുമില്ല, വർണ്ണവുമില്ല, അക്ഷരവുമില്ല, ഒന്നുമില്ല. പഠിപ്പിക്കുന്നവനും അറിയില്ല, പഠിക്കുന്ന കുട്ടികളെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർക്കും അറിയത്തില്ല. ഉച്ചാരണത്തിൽ വരുന്ന പെശകൾ അത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരുടെയും ഉച്ചാരണം ഒരുപോലെ ആകത്തില്ല. അത് പരിഹരിക്കത്തക്ക അതുമല്ല. കാരണം സംസ്കൃത അക്ഷരങ്ങൾ എല്ലാ അക്ഷരങ്ങളും ശരിയായ രീതിയിൽ ഉച്ചരിക്കുക വലിയ പ്രയാസമുള്ള കാര്യമോ? എന്നെ കൊണ്ട് കഴിയത്തില്ല. കാരണം നമ്മൾ ശരിയായി ഉച്ചരിക്കുന്നത് വടക്ക് തെറ്റായി ഉച്ചരിക്കും, അവിടെ തെറ്റായി ഉച്ചരിക്കുന്ന നമ്മൾ ശരിയായി ഉച്ചരിക്കും. അല്ലാത്ത രീതിയിൽ അത് ഉച്ചരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ അക്ഷരങ്ങളും ശരിയായി ഉച്ചരിക്കുക, അത് പോട്ടെ. പക്ഷേ ഈ സ്വരവും വർണ്ണവുമില്ലാതെ ഉള്ള അത് വലിയ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഈ വേദമന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ചെടുത്ത് പറയുന്നത്. ഉച്ചാരണത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കുന്ന ഉച്ചാരണത്തിലാണ്. അവർ പറയുന്നത് സ്വരത്തെയും വർണ്ണത്തെയും കുറിച്ചാണ്. അതിൽ പെശു വരാൻ പാടില്ല. ദീർഘം ഹ്രസ്വമാകാൻ പാടില്ല, ഹ്രസ്വം ദീർഘമാകാൻ പാടില്ല, വർണ്ണങ്ങൾക്ക് വ്യത്യാസം വരാൻ പാടില്ല. ഉദാത്താദി സ്വരങ്ങൾ കഴിയുന്നത്ര. ഉദാത്താദികളൊന്നും ഇന്നിപ്പോൾ ആർക്കും അറിയത്തില്ല, അത് വേറെ കാര്യം. എന്നാലും അതിന് ചില പ്രതിവിധികളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ രീതിയിലായാലും ശരി, മന്ത്രങ്ങളോട് ആ സ്വരവർണ്ണ നിയമങ്ങൾ പാലിക്കുക ഉച്ചാരണത്തെക്കാൾ ഉപരി, അതാണ് മുഖ്യം. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് തെറ്റുപഠിപ്പിക്കുന്നു, തെറ്റുപഠിപ്പിക്കുന്നു. ഇത് ഭക്തിയുടെ വിഷയമല്ല. ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവിടെ വേദമന്ത്രങ്ങളില്ല, സ്വരവും വർണ്ണവും നോക്കിയല്ല പ്രാർത്ഥിക്കുന്നത്. ഇത് സ്വരവും വർണ്ണവും പ്രസക്തമാകുന്ന സ്ഥലത്ത് അത് അത് തെറ്റിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ തെറ്റിച്ച വൈദിക മന്ത്രങ്ങളെല്ലാം എല്ലാവരും ഇന്ന് ചൊല്ലുന്നത് അതെന്താണ്? താമസമാണ്. അപ്പൊ നമ്മുടെ ഈ പൂജകളെല്ലാം താമസമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രഹീനം, അദക്ഷിണം, ഉക്തദക്ഷിണാരഹിതം. അതായത് ഈ കർമ്മങ്ങൾ, വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് കൊടുക്കുന്ന ദക്ഷിണയെക്കുറിച്ച് തന്നെ ഇവിടെ പറയുന്നു. കാരണം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദക്ഷിണ കൊടുക്കുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകം ദക്ഷിണയെക്കുറിച്ച് എന്താ പറയുന്നത്? അത് പറയുന്നതിനൊരു കാരണം കൂടെയുണ്ട്. കാരണം സാത്വികമായ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു എന്താണ്? ഫലാകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു, അതാണ് സാത്വികർമ്മം. അപ്പൊ പുരോഹിതനാണ് കർമ്മം ചെയ്യുന്നത്, അവൻ സാത്വികമായ രീതിയിൽ കർമ്മം ചെയ്യുന്നു. അപ്പൊ അവന് ഫലാഗ്രഹമില്ല. അപ്പൊ ഈ ചെയ്യിക്കുന്നവൻ വിചാരിക്കും ഇവനെന്തായാലും ഫലത്തിന് ആഗ്രഹമില്ലല്ലോ, ഇവന് ദക്ഷിണ കൊടുക്കണ്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ നേരിട്ട് ചോദിക്കുകയും ചെയ്യും, എന്തായാലും സ്വാമി ഒന്നും ആഗ്രഹിക്കാത്ത ആളല്ലേ, ഇവനെ സ്വാമിക്ക് എന്തിനാ ദക്ഷിണ എന്ന് ചോദിക്കും. അതല്ല, ആ കർമ്മത്തിന് പ്രതിഫലം കൊടുത്തില്ലെങ്കിൽ ആ കർമ്മം ചെയ്യുന്നവൻ പിന്നെ ജീവിക്കുന്ന എങ്ങനെ, അവന് ജീവിക്കണ്ടേ? അപ്പൊ പ്രതിഫലം എന്ന് പറയുന്നത് ആ രീതിയിൽ എടുക്കരുത്. പറഞ്ഞല്ലോ, കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കുന്നതിനുള്ള മാർഗമല്ല കർമ്മയോഗം എന്ന് പറയുന്നു, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുക, ദക്ഷിണ കൊടുക്കാതിരിക്കുക, അതല്ല. കർമ്മം ചെയ്യുന്നവനുള്ള പ്രതിഫലം തന്നെയാണ് ദക്ഷിണ. അവൻ ഫലാഗ്രഹം കൂടാതെ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ അർഹിക്കുന്ന ഫലം അവന് കിട്ടിയേ തീരും, കാരണം അതാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ദക്ഷിണ കൊടുത്തു തന്നെ തീരണം, ജോലി ചെയ്യിച്ചാൽ കൂലി കൊടുത്തു തന്നെ തീരണം. ഇന്നത്തെ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം, അന്ന് യജ്ഞവും ദക്ഷിണയുമാണെങ്കിൽ ഇന്ന് വേലയും കൂലിയും, ആ രീതിയിൽ എടുക്കാം. അതുകൊണ്ട് ദക്ഷിണാരഹിതമായ കർമ്മങ്ങൾ ചെയ്യരുത്. അപ്പൊ നമ്മൾ, കാരണം യജ്ഞം അവിടെയാണ് ദക്ഷിണ വരുന്നത്, കാരണം ഈ യജ്ഞം എന്നുള്ള ഇവിടുത്തെ ശബ്ദത്തിന് യജ്ഞം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാലേ ദക്ഷിണ എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളൂ. ചിലര് യജ്ഞം എന്ന് പറയുന്നതിന് കാലാനുസൃതമായി വ്യാഖ്യാനിക്കും, ദക്ഷിണ എന്ന് പറയുമ്പോൾ അത് യജ്ഞത്തിന്റെ ദക്ഷിണയെന്ന് പറയും, അത് ശരിയാകത്തില്ല. ദക്ഷിണ യജ്ഞത്തിനേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉള്ളത് കൂലിയാണ്, അതിനെ ദക്ഷിണയെന്ന് പറയത്തില്ല. മാറ്റുകയാണെങ്കിൽ രണ്ടും മാറ്റണം. അപ്പൊ യജ്ഞം ചെയ്യിക്കുക എന്നാൽ കൂലി കൊടുക്കാതിരിക്കുക, അതായത് ദക്ഷിണ കൊടുക്കാതിരിക്കുക, അത് ശരിയല്ല. അവർക്കെന്താണ് ദക്ഷിണ എങ്ങനെയായിരിക്കണം? ഉക്ത ദക്ഷിണ, അതും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉക്ത ദക്ഷിണ, ഇന്ന യജ്ഞത്തിന് ഇന്ന ദക്ഷിണ കൊടുക്കണം. ഇപ്പൊ ബ്രാഹ്മണനാണ് യജ്ഞം ചെയ്യുന്നത്. ഇപ്പൊ ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിഗ്രഹം സ്വീകരിക്കാം, എന്ത് ദക്ഷിണ സ്വീകരിക്കാം, കാരണം അതാണ് അവന്റെ ജീവിതത്തിന് ഉള്ളത്. അപ്പോൾ അത് ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ള ദക്ഷിണ കൊടുക്കുക. അതൊക്കെ അന്നത്തെ ആ കർമ്മത്തിന്റെ മര്യാദകളാണ്, നിയമങ്ങളാണ്, അതിനിവിടെ പറയുന്നു എന്നേ ഉള്ളൂ. അല്ല അതിന് മാറ്റിയിട്ട് നമ്മൾ സത്കർമ്മങ്ങളെന്ന് എടുക്കുകയാണെങ്കിൽ കർമ്മം ചെയ്യുന്നവന് അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കുക. അതുകൊണ്ടാണ് മുമ്പരികെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്തെന്ന് വിചാരിച്ചാൽ അതൊന്നും ഒരിക്കലും കർമ്മയോഗമാകത്തില്ല. പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ആ ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, പക്ഷെ അതുകൊണ്ടൊന്നും അത് കർമ്മയോഗമാകത്തില്ല. അത് ശമ്പളത്തെ ത്യജിക്കുന്നെങ്കിൽ അത് ത്യാഗം തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് അതിന് കർമ്മയോഗം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കർമ്മയോഗത്തിന് മറ്റു പല ഘടകങ്ങളും ചേർന്നാലേ അത് കർമ്മയോഗമാകത്തുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രത്തിന് നിർദ്ദേശിച്ച രീതിയിൽ പ്രതിഫലം കൊടുക്കുക, അങ്ങനെ അല്ലാതെ യജ്ഞവും മറ്റും ചെയ്യിക്കരുത് എന്ന് പറയുന്നതും പഴയ ആ യാജ്ഞിക സങ്കല്പങ്ങൾക്കനുസരിച്ച് പറയുന്നതാണ്. അല്ലെങ്കിൽ ആ കർമ്മം പൂർത്തിയാകത്തില്ല, ഒരു ദോഷം വരും എന്നാണ്. നമ്മൾ കഠോപനിഷത്തിൽ പഠിച്ചല്ലോ, അവിടെ യജ്ഞം ചെയ്തു, എന്നിട്ട് അവർക്ക് ദക്ഷിണ കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്തു? ശാസ്ത്രത്തിൽ പറഞ്ഞ രീതിയിലല്ല, ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൊടുത്തു. അതാണ് നചികേതസിനെ ചിന്തിപ്പിച്ചത്. ആ പ്രവൃത്തി ശരിയല്ല. അർഹതയുള്ളവർക്ക് അർഹത ആയ കാര്യങ്ങൾ കൊടുക്കുക, അതിന് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത് എന്നുള്ളത്. അത് സ്വീകരിക്കുന്നവന് ദുരാഗ്രഹവും പാടില്ല, അത് മറ്റൊരു വിഷയമാണ്. ദക്ഷിണ സ്വീകരിക്കേണ്ടവൻ ദുരാഗ്രഹിയായി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, അത് മറ്റൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ കൊടുക്കേണ്ടത് അവൻ അർഹിക്കുന്ന കൊടുക്കണം. അതുകൊണ്ട് അതില്ലാതെ യജ്ഞകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ശ്രദ്ധാവിരഹിതം യജ്ഞം, ശ്രദ്ധയില്ലാതെ ചെയ്യുക. ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് വിശ്വാസം. നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ ചിലർ വിശ്വാസമില്ലാതെ ചെയ്യുമോ എന്ന് ചോദിക്കും. ചെയ്യും, ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യും. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ, ധർമ്മത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അത് വരാൻ പാടില്ല. ചെയ്യുന്നവന് അതിന് വിശ്വാസം വേണം. ഈ കർമ്മം അതിന് അലൗകികമായ ഫലത്തെ കൊടുക്കുന്നതിന് കഴിവുള്ളതാണ് എന്ന് ആ കർമ്മത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അയാൾക്ക് വിശ്വാസം വേണം. എന്നാണ് ശ്രദ്ധ. ആ ശ്രദ്ധയോടുകൂടിയേ ചെയ്യാവൂ യജ്ഞം. ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, താമസം പരിചക്ഷത. താമസമാണ് തമോ നിർവൃത്തം കഥയന്തി എന്നാണ്. അത് താമസികമായ കർമ്മങ്ങളാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പറയുന്നു, ഈ രീതിയിൽ ചെയ്യരുത്. വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം തമസം പരിചക്ഷതേ. അടുത്ത് തപസ്സിനെ കുറിച്ച് പറയുന്നു. അഥൈദാനീ തപ ത്രിവിധം ഉച്യതേ. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ ഉജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച ശാരീരം തപ ഉച്യതേ. ദേവാശ്ച ദ്വിജാശ്ച ഗുരവശ്ച പ്രാജ്ഞാശ്ച ദേവ ദ്വിജ ഗുരു പ്രാജ്ഞാഃ തേഷാം പൂജനം. ദേവാഹ ദേവന്മാര്, ദ്വിജാഹ ബ്രാഹ്മണര്, ഗുരവഹ ഗുരുക്കന്മാര്, പ്രാജ്ഞാഹ അറിവുള്ളവർ. അതാണ് ദേവ ദ്വിജ ഗുരു പ്രാജ്ഞാഃ തേഷാം പൂജനം. ഇവരുടെ എല്ലാം പൂജ, അതാണ് ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം എന്ന് പറയുന്നത്. അത് എന്താണ്, ശാരീരം തപാണ്. അതായത് തപസ്സിനെ കുറിച്ച് പറയുമ്പം ആദ്യം തപസ്സിനെ തന്നെ മൂന്നായി വിഭജിച്ചതിന് ശേഷം പിന്നെ അതിന്റെ ഏതൊക്കെയാണ് രാജസം താമസം സാത്വികമെന്ന് പറയുന്നു. മുമ്പ് പറഞ്ഞതിനെ പോലെ അല്ല, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് തന്നെ അതിനെ സത്വൻ രജസ് തമസ് എന്ന് വിഭജിച്ചു. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ആദ്യ തപസ്സിനെ മൂന്നായി തിരിക്കുന്നു. തിരിച്ചതിന് ശേഷം അതിന്റെ ഭേദങ്ങളെ കുറിച്ച് പറയുന്നു. മാത്രമല്ല, മുമ്പ് തപസ്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെ പറഞ്ഞ എന്താണ്, പൊതുവായി ആസുര തപസ്സിനെ കുറിച്ച് പറഞ്ഞു. അസുരപ്രകൃതിയുള്ളവരുടെ അത് പൊതുവായ രീതി പറഞ്ഞാണ്. ഇനി അതിൽ തന്നെ സാത്വിക രാജസഭേദം അനുസരിച്ച് ഇനി വീണ്ടും പറയും. ഇവിടെ ശാരീരമായ തപസ്സ്, ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സിനെ കുറിച്ച് പറയുന്നു. എന്താണ് ദേവപൂജ, ദേവന്മാരെ പൂജിക്കുക, അത് ശരീരം കൊണ്ടാണല്ലോ നിർവഹിക്കുന്നത്. ദ്വിജഹ ബ്രാഹ്മണരെ പൂജിക്കുക. ബ്രാഹ്മണരെ പൂജിക്കുക എന്ന് പറയുന്നിടത്ത് ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ബ്രഹ്മജ്ഞാനികളെ പൂജിക്കുക എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോ ദ്വിജ ശബ്ദത്തിന് ഇവിടെ ബ്രാഹ്മണൻ എന്ന് തന്നെയാണ് അർത്ഥം, ബ്രഹ്മജ്ഞാനി എന്നല്ല അർത്ഥം. ഇവിടെ ദ്വിജ പൂജ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ പൂജ എന്ന് തന്നെയാണ് അർത്ഥം. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ബ്രാഹ്മണൻ, ജാതി ബ്രാഹ്മണൻ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. അല്ല, ബ്രഹ്മജ്ഞാനിയല്ല. അപ്പൊ അതെങ്ങനെ അത് ശരിയാവും എന്ന് ചോദിക്കും. കാരണം നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒന്നാണ് ബ്രാഹ്മണ പൂജ. അപ്പൊ ചിലർ ചോദിക്കും, ഇന്നുള്ള ബ്രാഹ്മണരെ കണ്ടാൽ പൂജിക്കാൻ തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ചിലർ ബ്രാഹ്മണൻ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മജ്ഞാനി എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇത് പറയുന്നത് ഇന്നുള്ള ബ്രാഹ്മണരെ കുറിച്ചല്ല, അന്നുള്ള ബ്രാഹ്മണരെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ യജനം, യാചനം, സ്വാധ്യായം, ദാനം, പ്രതിഗ്രഹം തുടങ്ങിയ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഉന്നതമായ ജീവിത മൂല്യങ്ങളെയെല്ലാം പുലർത്തി ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണ സമൂഹം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട്. അത്തരം ബ്രാഹ്മണർ പൂജാർഹരാണ്. ആ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവർ അന്ന് ഇത്തരം ആചാരങ്ങളും മറ്റും സ്വീകരിച്ച് മറ്റ് ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർക്കെല്ലാം ഗുരുക്കന്മാരായി മാതൃകാപരമായി ജീവിച്ചിരുന്നു. അപ്പം അവര് പൂജാർഹരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം ബ്രാഹ്മണപൂജ, ബ്രാഹ്മണപൂജ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത്. കാരണം അർഹരായവരെ, യോഗ്യരായവരെ പൂജിക്കണമെന്ന് പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ അത്തരം അർഹതയും യോഗ്യതയും ആചാരങ്ങളും എല്ലാം വിട്ടതിന് ശേഷം ഇന്ന് എന്നെ പൂജിക്കണമെന്നും പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മറിച്ച് ബ്രാഹ്മണ പൂജ എന്ന് പറയുന്നത് ശാസ്ത്രസമ്മതം തന്നെയാണ്. അതിനെ നമ്മൾ മാറ്റിയിട്ട് ബ്രഹ്മജ്ഞാനി പൂജിക്കുക എന്നൊന്നും മാറ്റുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പരമാർത്ഥമെന്തോ സത്യമെന്തോ അത് അതുപോലെ തന്നെ മനസ്സിലാക്കും. അതുകൊണ്ട് ബ്രാഹ്മണ പൂജയിൽ അർഹരായ, യോഗ്യരായ ബ്രാഹ്മണ പൂജ എന്ന് പറയുന്നതിന് യാതൊരു അനൌചിത്യവുമില്ല. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിരുന്നു നമ്മുടെ പൂർവികന്മാരുടെ കാലത്തുണ്ടായിരുന്നു. ഇവിടെ മഹാഭാരതത്തിൽ തന്നെ പറയാം, ഓരോ സന്ദർഭങ്ങളിലും ശ്രീകൃഷ്ണൻ തന്നെ ബ്രാഹ്മണരെ പൂജിച്ചായിട്ട് കാണുന്നുണ്ട്. അത് ദ്വിജൻ പൂജാർഹൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇന്നങ്ങനെയുള്ള ദ്വിജന്മാരില്ല. ഇന്ന് ഒരാൾ സ്വയം പറയുകയാണ് ഞാൻ പൂജാർഹനാണ് എന്നെ പൂജിച്ചോളണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പൂജിക്കണമെന്ന് തോന്നിയെന്ന് വരത്തില്ല. അപ്പം ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞ് നമ്മൾ ആരെയാണ് പോയി പൂജിക്കുന്നത്? ഇത് ആര് ബ്രഹ്മജ്ഞാനിയാണെന്ന് ആർക്കും അറിയാൻ പറ്റുന്നു? ഇപ്പോ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ജീവിതത്തിന്റെ ശുദ്ധി കൊണ്ടും ജീവിക്കുന്ന ഒരാൾ ബ്രാഹ്മണൻ, അത് നമുക്ക് ബാഹ്യമായെങ്കിലും കണ്ടാൽ തിരിച്ചറിയാം ശരിയാൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളാണ്. ബ്രാഹ്മണന്റെ കർമ്മങ്ങളുണ്ട്, ദാനം, പ്രതിഗ്രഹം, സ്വാധ്യായം, യജനം, യാചനം, ഇത് ചെയ്യുന്നവൻ. അവരെ പൂജിക്കുന്നതിന് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല, കാരണം അത് പ്രത്യക്ഷ സിദ്ധമാണ്. ബ്രഹ്മജ്ഞാനി പൂജിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും നേരെ പറയാൻ ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് പൂജിച്ചോളൂ. അപ്പോൾ അത് അതിനേക്കാൾ ഭേദം ബ്രാഹ്മണ പൂജ എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ തിരുത്തി ബ്രഹ്മജ്ഞാനി പൂജിക്കണമെന്ന് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അത് സ്വാമിമാരെ പൂജിക്കണമെന്ന് പറയും പോലെയാണ്. അങ്ങനെ പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. സ്വാമി പറയണ സ്വയം ഞാൻ പൂജാർഹനാണ് എന്ന് പറയുന്നതുകൊണ്ട് മറ്റുള്ളവർ സ്വാമിയെ പൂജിക്കണമെന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ പൂജാർഹനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ അയാൾ പൂജിച്ചോട്ടെ, അവർ പൂജിച്ചോട്ടെ. അല്ലാതെ ബഹുമാനം, അർഹതയൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ആശ്രമത്തിലൊരു സ്വാമി വന്നു. അപ്പോൾ ഒരു ബ്രഹ്മചാരി ആ സ്വാമിയെ പൂജിച്ചില്ല, ബഹുമാനിച്ചില്ല. സ്വാമി വന്നിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ഞാൻ സ്വാമിയും വിളിച്ചു, ബ്രഹ്മചാരിയും വിളിച്ചു. ബ്രഹ്മചാരിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്താ ഈ സ്വാമിയെ ബഹുമാനിക്കാത്തത് എന്ന് ചോദിച്ചു. ബ്രഹ്മചാരി, എനിക്ക് കണ്ടിട്ട് അയാളൊരു സ്വാമിയാണെന്ന് തോന്നിയില്ല, എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല, സ്വാമിയുടെ പരാതിയും തീർന്നു എന്ന് പറഞ്ഞ്. ഇതൊരു സംഭവമാണ്, നടന്ന സംഭവമാണ്. അതുപോലെ ഇപ്പോൾ ഒരാൾ ഞാൻ ബ്രാഹ്മണനാണ് എന്നെ പൂജിച്ചോളണം, പൂജാർഹനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വേറൊരാൾ അയാളെ പൂജിക്കണമെന്നില്ല. മറ്റൊരാൾക്ക് തോന്നണം ഇയാൾ ബ്രാഹ്മണനാണ്, ഇയാൾ പൂജ അർഹിക്കുന്നവനാണ്, എന്ന് തോന്നിയിട്ട് അയാളെ പൂജിക്കാതിരുന്നാൽ അത് ആ പ്രവൃത്തി നിന്ദ്യമാണ്. പൂജിക്കേണ്ടവനെ പൂജിച്ച് തന്നെ തീരണം. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണ പൂജ അത് കേവലം ബ്രാഹ്മണ വിദ്വേഷം കൊണ്ട് അത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരിടത്തും അങ്ങനെ വിദ്വേഷം പഠിപ്പിക്കുന്നില്ല. അർഹതയുള്ളവരെ അംഗീകരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ വിദ്വേഷം കൊണ്ട് ചിലർ ഇതിനങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വലിയ പണ്ഡിതന്മാരായ സന്യാസിമാർ തന്നെ വിദ്വജനെന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനിയാണ്. അതുകൊണ്ട് അത് ശരിയല്ല. കാരണം എന്തുകൊണ്ട് ശരിയല്ല? അടുത്ത് പറയുന്നുണ്ട്, ഗുരു ഗുരുവിനെ പൂജിക്കണമെന്ന് പറയുന്നുണ്ട്. ദ്വിജന് ബ്രഹ്മജ്ഞാനിയാണ് അർത്ഥമെങ്കിൽ പിന്നെ ഗുരു എന്ന് പറയേണ്ട കാര്യമില്ല. ഗുരു എന്ന് പറയുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറയാം. അത് മറ്റൊരു കാര്യമാണ്. ബ്രാഹ്മണനെ പോലെ തന്നെ പൂജാർഹനാണ് ഗുരു. അപ്പൊ ഒരാൾ പറയുന്നത് ഞാൻ ഗുരുവാണ്, എന്നെ കൂടി നിങ്ങൾ ബഹുമാനിച്ചോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കാണുന്നവന് തോന്നിയെന്ന് വരത്തില്ല, ഇയാളെ പൂജിക്കണമെന്ന് ബഹുമാനിച്ചെന്നും വരത്തില്ല. അപ്പൊ എനിക്കിപ്പോ ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ എന്റെ മനസ്സിൽ തോന്നണം ഇയാള് ബഹുമാനിക്കേണ്ടത്. ഞാൻ മോശക്കാരനായിക്കൊള്ളട്ടെ, ഞാൻ മോശക്കാരനായാലും ശരി, എന്റെ മനസ്സിൽ തോന്നി എനിക്ക് ബഹുമാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അടിച്ചു പിടിച്ചൊക്കെ ബഹുമാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടുതലും നിലനിൽക്കത്തില്ല. നമ്മളിപ്പോൾ ആരെയെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവായി കരുതുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടാണ്, ആരെങ്കിലും പറഞ്ഞിട്ടില്ല, അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല, നാട്ടുകാർ പറഞ്ഞിട്ടില്ല, പത്രത്തിൽ വായിച്ചിട്ടില്ല, ഒന്നുമല്ല. അവനവന്റെ ഹൃദയത്തിൽ തോന്നുന്നു ഇത് ബഹുമാനിക്കേണ്ട ആളാണെന്ന്. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരെങ്കിലും പ്രത്യേകിച്ച് ബഹുമാനിക്കേണ്ടവരായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നെനിക്ക് വിശ്വാസമില്ല. ബ്രാഹ്മണനോ ഗുരുവോ സന്യാസിയോ അങ്ങനെ ബഹുമാനിക്കപ്പെട്ടേണ്ടതായ ഒരു വർഗം അങ്ങനെയില്ല. മറിച്ച് ആരുടെ ഹൃദയത്തിലാണോ ഒരു സന്നിധി ചെല്ലുമ്പോൾ അവിടെ കുമ്പിടണമെന്ന് തോന്നുന്നത് അയാൾ ബഹുമാനാർഹനാണ്. അങ്ങനെ തോന്നുന്നിടത്താണ് നമ്മൾ നമസ്കരിക്കുന്നതും ബഹുമാനിക്കുന്നത്. അല്ല, ബഹുമാനം ആദരവെന്ന് പറയുന്നത് ഈ ലോകത്താരുടെ അവകാശമല്ല. ബ്രഹ്മചാരിയുടെ അവകാശമല്ല, സന്യാസിയുടെ അവകാശമല്ല, ഗുരുക്കന്മാരുടെ അവകാശമല്ല, ബ്രാഹ്മണന്റെ അവകാശമല്ല. ബഹുമാനം അവന്റെ ഹൃദയത്തിൽ വരുമ്പോൾ അവൻ അറിയാതെ തന്നെ അത് പ്രകടിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ബഹുമാനം. അത് എന്താണ്? ഗുരുവിന്റെ സന്നിധിയിൽ വരും. അതാരും പറയേണ്ട കാര്യമൊന്നുമില്ല. ഗുരുക്കന്മാരൊന്നും ആരുടെത്തും ബഹുമാനം ചോദിച്ചു വാങ്ങാറില്ല. ഗുരുക്കന്മാരൊന്നും ഒരിക്കലും ഞങ്ങൾ എന്താണ് ബഹുമാനം അർഹിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളെ സമൂഹം കൂടുതൽ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ ബഹുമാനത്തിന് വേണ്ടി അവർ പോയി നിന്നു കൊടുക്കാറില്ല. പക്ഷേ സമൂഹം അറിഞ്ഞവരെ ബഹുമാനിക്കും, ലോകം മുഴുവൻ ആദരിക്കും. അതാണ് ശരിക്കുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും എല്ലാം താത്പര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിച്ച് തന്നെ തീരണം. അത് ബഹുമാനിച്ചോളും, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പിടിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതൊരിക്കലും ഡിസിപ്ലിന്റെ വിഷയമല്ല. ഡിസിപ്ലിൻ വേണം, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് മറ്റൊരു കാര്യം. ഇവിടെ പറയുന്നത് എന്താണോ ആ തപസ്സിനെ കുറിച്ച് പറയണം. തപസ്സെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ള് കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വേറെ കാര്യങ്ങളാണ്. അത് വേണം, അതൊരു സമൂഹത്തിൽ എല്ലായിടത്തും ആവശ്യമാണ്. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിഷേധമല്ല ഞാൻ പഠിപ്പിക്കുന്നത്, അങ്ങനെ ധരിക്കരുത്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം നമ്മളതിന്റെ ശരിയായ താല്പര്യത്തിൽ മനസ്സിലാക്കും. ദേവപൂജ എന്ന് പറഞ്ഞാൽ അത് ദേവപൂജ തന്നെയാണ്. അപ്പൊ ദേവനിൽ വിശ്വാസമില്ലാത്തവനെ കൊണ്ട് ദേവപൂജ ചെയ്യിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവന്റെ ഹൃദയത്തിൽ തോന്നി അവൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണ പൂജ ഇതിനെല്ലാം ഒരേ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ ഗുരുപൂജ അത് ചെയ്യണം. അവിടെ അനാദരവ് വന്നു കഴിഞ്ഞാൽ, അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഗുരു ശിക്ഷിക്കത്തൊന്നുമില്ല, പക്ഷെ അവനതിൻ്റെതായ ശിക്ഷകളും ദോഷങ്ങളും എല്ലാം അവന് വന്നു ചേരും. ഇനി ഗുരു, അത് കഴിഞ്ഞ് പ്രാജ്ഞ. പ്രാജ്ഞ എന്ന് പറയുന്നത് അറിവുള്ള എല്ലാവരും, പ്രാജ്ഞന്മാര്. കാരണം ഇത് ഓരോന്നും പ്രത്യേകം പ്രത്യേകെടുത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ദേവൻ എന്ന് പറയുമ്പോൾ അത് ദ്വിജനല്ല, ദ്വിജനെന്ന് പറയുമ്പോൾ അത് ഗുരുവല്ല, ഗുരു എന്ന് പറയുമ്പോൾ അത് പ്രാജ്ഞനല്ല. വേറെ വേറെ ആൾക്കാരാണ് ഇവിടെ എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഗുരു എന്ന് ഗുരുവും പ്രാജ്ഞനാണ്, എന്തുകൊണ്ട്? ഗുരു ജ്ഞാനിയാണ്. പക്ഷെ പിന്നെ പ്രാജ്ഞനെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇപ്പോ ചിലർക്ക് അങ്ങനെ ഒരു മനോഭാവമുണ്ട്, തന്റെ ഗുരുവിനെ ആദരിക്കും, മറ്റുള്ള ഗുരുക്കന്മാരെ നിന്ദിക്കും, നിഷേധിക്കും, പുച്ഛിക്കും. അത് ശരിയല്ല. പ്രാജ്ഞന്മാരെന്ന് പറയുന്നതുകൊണ്ട് അറിവുള്ള മറ്റുള്ള എല്ലാവരെയും സ്വീകരിച്ചിരിക്കുകയാണ്. താനെങ്ങനെയാണോ താൻ ഗുരുവായി കാണുന്ന ആളിനെ പൂജിക്കുന്നത്, അതുപോലെ എല്ലാ പ്രാജ്ഞന്മാരെയും പൂജിക്കണം, അറിവുള്ള എല്ലാവരെയും പൂജിക്കണം, മറ്റുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാജ്ഞാഹ ബഹുജനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഗുരുവിനെ ഞാൻ പൂജിക്കും, മറ്റു ഗുരുക്കന്മാരെയൊക്കെ ഞാൻ നിന്ദിക്കുമെന്നുള്ള ഒരു നിലപാട് അത് അഹന്തയുടെ നിലപാടാണ്. അറിവുള്ള എല്ലാവരെയും പൂജിക്കുക, എല്ലാവരെയും ഗുരുക്കന്മാരായി കാണുക, അതാണ് ശ്രേഷ്ഠമായ മനോഭാവം. എല്ലാ ഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെ കാണുക, ഗുരുക്കന്മാരെ താരതമ്യം ചെയ്യാതിരിക്കുക. എന്റെ ഗുരു ശ്രേഷ്ഠമാണ്, മറ്റവന്റെ ഗുരു നികൃഷ്ടമാണ് എന്നിങ്ങനെ ഗുരുക്കന്മാരെ താരതമ്യം ചെയ്തിട്ട് ഒരാളെ ആരാധിക്കുകയും വേറൊരാളെ നിന്ദിക്കുകയും ചെയ്യുക, അത് തെറ്റാണ്. എല്ലാ ആചാര്യന്മാരെയും ഒരുപോലെ, എല്ലാ ഗുരുക്കന്മാരെയും ഒരുപോലെ കാണുക. അതുകൊണ്ട് പറഞ്ഞു ഗുരു എന്ന് പറഞ്ഞതിന് ശേഷം. അപ്പൊ ഗുരു എന്ന് പറയുമ്പോൾ ആത്മഗുരു, സ്വഗുരു. പ്രാജ്ഞന്മാരെന്ന് പറയുമ്പോൾ അറിവുള്ള മറ്റുള്ളവരുണ്ട്. നമ്മൾ ഗുരു പരമ്പരയെ സ്മരിക്കുന്ന അതുകൊണ്ടാണ് ഗുരു പരമ്പര. എല്ലാ ഗുരുക്കന്മാരും അതിൽ ഉൾപ്പെട്ട് അവരെല്ലാം പൂജിക്കുക, അവരോടെല്ലാം പൂജനീയമായൊരു മനോഭാവം അവനവന്റെ മനസ്സിൽ നിർത്തുക, ഇതാവശ്യമാണ്. തേഷാം പൂജനം, അങ്ങനെ ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം, ഇതൊരു തപസ്സാണ് ജീവിതത്തിൽ. ആധ്യാത്മിക മാർഗത്തിൽ ഇതൊന്നു മാത്രം മതി ഒരാൾക്ക് മുന്നോട്ട് പോകുന്നതിന്, മറ്റൊന്നും വേണ്ട. ബാക്കിയുള്ള ബാക്കിയെല്ലാം ഇതിനോടൊപ്പം വന്നോളൂ. ഇതിൽ നിഷ്ഠയുണ്ടായാൽ മതി, ബാക്കിയുള്ളതിലെല്ലാം നിഷ്ഠ തനിയെ വന്നോളൂ. ശൗചം, അത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശുചിത്വം വേണം, ശാരീരികമായ ശൗചം, മാനസികമായ ശൗചം, അതൊക്കെ പലതരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. ആർജവം, അതും ഭഗവാൻ ഇഷ്ടമുള്ള ഒരു വാക്കാണ്, പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. നേരെ വാ നേരെ പോ മലയാളത്തിൽ പറയും. ഹൃജിത്വം, ബുദ്ധിയിൽ വക്രത പാടില്ല, ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമേ മറ്റൊന്ന് കാണിക്കരുത്. ഗുരുവിന്റെ മുമ്പിൽ ഒരിക്കലും പാടില്ല, മറ്റൊരിടത്തും അത് പാടില്ല. ആധ്യാത്മിക സാധകം, ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് പുറമേ സംസാരിക്കുക, അങ്ങനൊരു ശീലമുണ്ടല്ലോ. അതിന്റെ കാര്യമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന എന്തായാലും പറയുക. അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളൊക്കെ വരുന്നെങ്കിൽ അത് സഹിച്ചോളൂ. ഉള്ളൊന്നും പുറമേ മറ്റൊന്നും അതാകരുത്. അത് പ്രത്യേകം അതിന് പറയുന്നതിനൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ കൃത്രിമമായ സ്നേഹവും ബഹുമാനങ്ങളും ഒക്കെ ഒരുപാട് പ്രകടിപ്പിക്കും. ഉള്ളിൽ ശത്രുതയുണ്ടെങ്കിലും പുറമേ പല്ലടിച്ച് കാണിക്കും. ഇതാണ് ആർജവമില്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇല്ലാത്തത് പ്രകടിപ്പിക്കണ്ട, ഉള്ളത് പ്രകടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലാത്ത പ്രകടിപ്പിക്കണ്ട. അപ്പോ ബഹുമാനം ആദരവ് ഒന്നും ഒരിടത്ത് നമ്മൾ പ്രകടിപ്പിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആചാരങ്ങൾ വേണ്ടെന്നുള്ളതല്ല, പക്ഷെ ബാഹ്യമായ പ്രകടനങ്ങളേക്കാൾ ഉപരി ഉള്ളിൽ നേരെ ഇരുന്നാൽ മതി. ആർജവും ഇറജിത്വം അത് അത്യാവശ്യമാണ്. ബ്രഹ്മചര്യം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബ്രഹ്മചര്യം എന്ന് പറയുന്നതിന് ബ്രഹ്മത്തിൽ ചരിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ ചിലർ പറയും, അതൊക്കെ അതീപ്രസംഗമാണ്. ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറയുന്നതിന് വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്, മൈഥുന അസമാചരണം. മൈഥുന ത്യാഗമാണ് ബ്രഹ്മചര്യം. അല്ല, ബ്രഹ്മത്തിൽ കയറി നടക്കുന്നതൊന്നുമല്ല, നടക്കാത്ത കാര്യങ്ങളാണ്. എളുപ്പമായതുകൊണ്ടാണ് അത് പറയുന്നത്, ഒന്നും ചെയ്യണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ ബ്രഹ്മത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ. അതല്ല, അതിവിടെ ആചാര്യന്മാരെല്ലാം എന്നാണ്, എല്ലാ തരത്തിലുമുള്ള മൈഥുനത്യാഗം, മാനസികമായും ശാരീരികമായും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം, അതാണ് ഇവിടെ ബ്രഹ്മചര്യം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് വിശദീകരിച്ചത് ഞാൻ പറയുന്നില്ല, കാരണം കൊല്ലക്കടയിൽ സൂചിപ്പിക്കേണ്ട എന്ന് പറയുന്നുണ്ടോ. അതുകൊണ്ട് ബ്രഹ്മചാരികളുടെ അടുത്ത് ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയുന്നത് അധിക പ്രസംഗമായിരിക്കും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അഹിംസ, അപ്രാണിപീഡ എന്ന് പറയുന്നു, അതിനെയും പീഡിപ്പിക്കാതിരിക്കുക, അത് വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് പറയുന്നില്ല. കാരണം അടുത്തിനി പറയും, എന്താണ് ആ തൊട്ടടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, പീഡിപ്പിക്കരുത്. എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അഹിംസ, ആരെ ഹിംസിക്കരുത്, ശരീരം കൊണ്ട് ഹിംസിക്കരുത്. ശരീര നിർവർത്തിയം, ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്താണ്, ശരീരം കൊണ്ട് മാത്രമാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതുകൊണ്ട് പറയുന്നു, ശരീരപ്രധാനേഹി സർവേരേഹ കാര്യകരണേഹി കർത്താദിഭി സാധ്യം ശരീരം തപോച്ചത്. ഇതിന് ശരീര തപ, ശരീരം കൊണ്ടുള്ള തപസ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ പറയുന്ന പൂജ, ശൗചം, ആർജവം, ബ്രഹ്മചര്യം, അഹിംസ, ഇതൊന്നും കേവലം ശരീരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല, പക്ഷെ ഇതിനെല്ലാം പ്രാധാന്യം ശരീരത്തിനാണ്. ശരീരപ്രധാനേഹി സർവേരേവ കാര്യകരണേഹി, ശരീരത്തിന് പ്രാധാന്യമുള്ള കാര്യകരണങ്ങളൊക്കെ ഉണ്ട്. ശരീരം മുഖ്യം, കാര്യകരണങ്ങൾ. കർത്തൃത്വം വരെ എന്ന് വെച്ചാൽ അന്ധകരണത്തിലെ കർത്തൃത്വഭാവം വരെയുള്ള കാര്യങ്ങളെ കൊണ്ട് ചെയ്യേണ്ടതാണ്. അവിടെ ശരീരം പ്രധാനമായതുകൊണ്ട് ഇതിന് ശാരീരം തപ, ശരീര സംബന്ധിയായ തപസ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അടുത്ത് പറയും 18-ാം അധ്യായത്തിൽ, അധിഷ്ഠാനം തഥാ കർത്ത കരുണഞ്ച പൃഥക്വിധം എന്നുള്ള ശ്ലോകത്തിൽ പറയും, പഞ്ചേതേ തസ്യ ഹേ തപസ. കാരണം ഇതിനെല്ലാം മുഖ്യമായിട്ട് ഈ ശരീരം മാത്രമല്ല, അധിഷ്ഠാനം തഥാ കർത്ത കരണം എന്നെല്ലാം പറഞ്ഞു അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പറയും ഈ പ്രവൃത്തികൾ ചെയ്യുന്നതിന്. അത് മുഖ്യം ശരീരമായതുകൊണ്ട് ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, കരണങ്ങളെയും മനസ്സിനെയും എല്ലാം എടുത്തോളൂ. അപ്പൊ ശരീരവും കരണങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൊണ്ട് ഈ തപസ് അനുഷ്ഠിക്കണം എന്ന് ചുരുക്കം. ഇത് ശാരീരികമായ തപസ്. ഇത് സാത്വികമോ രാജസമോ താമസമോ എന്നല്ല പറയുന്നു, തപസ്സിൽ ഇങ്ങനെ ഒരു ഭേദമുണ്ട്, ശാരീരിക തപസ് എന്ന് പറയുന്നു. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ ഉജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച ശരീരം തപ ഉച്യതേ അനുദ്യോഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായ അഭ്യസനം ചെയ്യുക വാങ്മയം തപ ഉച്യതേ. അടുത്ത് വാങ്മയമായ തപസ്സിനെ കുറിച്ച് പറയുന്നു. വളരെ പ്രയാസമുള്ള ഒരു തപസ്സാണ്. എന്താണ് അനുദ്യോഗകരം? ഉദ്യോഗകരം, ഉദ്യോഗകരം എന്നാണ്. പ്രാണിനാം അദുഃഖകരം. ഉദ്വേഗം എന്ന് പറഞ്ഞാൽ ദുഃഖം, ഭയം എന്നുള്ള അർത്ഥമാണ്. ദുഃഖവും ഭയവും ഒന്നും ഉണ്ടാക്കാത്ത വാക്യങ്ങൾ പ്രയോഗിക്കണം എന്നാണ് സംഭാഷണത്തിൽ. അത് ശരി, അത്രയുമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് സത്യമായിരിക്കണം, പ്രിയമായിരിക്കണം. പ്രിയം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ളതായിരിക്കണം, ഹിതമായിരിക്കണം, എക്കാലത്തേക്കും ഹിതവുമായിരിക്കണം. ഇങ്ങനെയുള്ള വാക്യങ്ങളെ പറയാവൂ എന്നാണ് പറയുന്നത്. എന്നാലേ അത് വാങ്മയമായ തപസ്സാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രയോഗിക്കുന്ന വാക്യങ്ങളൊന്നും തപസ്സല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് ഈ സത്സംഗം പറയുന്നു, കേൾക്കുന്ന പലർക്കും ഇത് പ്രിയമല്ല. അപ്പൊ പിന്നെ ഇത് വാങ്മയമായ തപസ്സെന്ന് ഇതിനെ പറയാൻ പറ്റത്തില്ല. അപ്രിയം പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും മനസ്സിൽ കാണും. നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. കാരണം വക്താവിന് പറയുന്നതാണ് സ്വാതന്ത്ര്യമുണ്ടെന്നും പറയാം, കേൾക്കുന്നതാണ് ഇതൊക്കെ കേട്ട് സഹിച്ചിരിക്കേണ്ടിയും വരും. മറുപടി പറയുന്നതിന് അവസരമില്ല. അതുകൊണ്ട് എന്താണ് വാക്പീഡ, അത് സഹിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതിനെ വാങ്മയമായ തപസ്സെന്ന് പറയാൻ പറ്റും? പറ്റത്തില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്നാണ്. കേൾക്കുന്നവർക്ക് വളരെ ഇഷ്ടം തോന്നണം, പ്രിയമായിരിക്കണം. അപ്രിയമായിട്ട് ഒന്നും വരാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഗ്മയമായ തപസ്സല്ല. പിന്നെ ഹിതവുമായിരിക്കണം, ആത്യന്തികമായി. ഇവിടെ പറയുന്നുള്ള എന്താണ്? പരിണാമപഥ്യം. അത് ഭാവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പഥ്യമായിരിക്കണം, ഏറ്റവും യോജിച്ചതായിരിക്കണം. അതാണ് ഹിതം. പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി സുഖം, കേൾക്കുന്നതിന് നല്ല സുഖമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ആനന്ദം വരണം, സന്തോഷം വരണം. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എങ്ങനെ സംസാരിക്കണം? മഹാഭാവിയുടെ മുമ്പിലും ഏറ്റവും കൊള്ളരുതാത്തവന്റെ മുമ്പിലും പറയണം, നിന്നെപ്പോലെ ഒരു പുണ്യവാനില്ല, നിന്നെപ്പോലെ ഒരു നല്ലവനില്ല ഈ ലോകത്തിൽ. പറഞ്ഞിട്ടുള്ളവരും നിന്നെപ്പോലെ ഏതൊരു കള്ളനെ കണ്ടാലും പറയണം, നീയാണ് ഏറ്റവും വലിയ ഹരിചന്ദ്രൻ. ഇങ്ങനെയേ പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് ഇഷ്ടമായിരിക്കും. ഏറ്റവും പ്രിയമായി നമ്മൾ ഒരാളോട് സംസാരിക്കണമെങ്കിൽ അയാൾ ഒരുപാട് പുകഴ്ത്തി പറയണം. അല്ലാതെ എങ്ങനെ ഒരാൾക്ക് പ്രിയം വരുന്നത്? പിന്നെ പക്ഷെ അതിൽ വേറെ കുഴപ്പമെന്നാണ് പറയുന്നത്, സത്യവുമായിരിക്കണം. അതും പറയുന്നു. അടുത്തു പറയുന്നു സത്യം പ്രിയം. സത്യവുമായിരിക്കണം, പ്രിയവുമായിരിക്കണം. ഇപ്പോൾ ഒരു കള്ളനെയാണ് കാണുന്നത്, അവന് പ്രിയമായിരിക്കണമെങ്കിൽ അവനോട് പറയണം നീ ഹരിചന്ദ്രനാണോ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാകത്തില്ല. സത്യവും ആകുമ്പോൾ പ്രിയമാകത്തില്ല. എനിക്ക് വരുന്ന വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. സത്യം പറയാൻ പോകുമ്പോൾ അത് പ്രിയമാകത്തില്ല, പ്രിയം പറയാൻ പോകുമ്പോൾ അത് സത്യമാകത്തില്ല. കുറെ ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? സത്യം പറയാൻ പോകുമ്പോൾ അത് പ്രിയമല്ലാതെയാവും, പ്രിയം പറയുമ്പോൾ സത്യമല്ലാതെയാവും. രണ്ടു തരത്തിലായാലും ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ശത്രുക്കൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു. ഇതുവരെ ശത്രുക്കളെ കുറയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, കൂട്ടാനേ പറ്റിയിട്ടുള്ളൂ എവിടെ ചെന്നാലും. കാലക്കേടെന്നോ പ്രാരബ്ധമെന്നോ എന്നൊക്കെ പറയാം, പക്ഷെ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യവും പ്രിയവും പറയണമെന്നാണ്. അപ്പോൾ ഇതെങ്ങനെ പറയും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാളോട് സത്യം തന്നെ പറയുക, അതേസമയം അത് പ്രിയമായിരിക്കും. കാരണം ഒരു മനുഷ്യർക്കും സത്യം പ്രിയമല്ല. ഇപ്പൊ ചിലർ പറയും അങ്ങനെയല്ല, ആധ്യാത്മിക സാധനയിലിരിക്കുന്നവർക്ക് ആധ്യാത്മിക സാധകന്മാരടുത്ത് കുഴപ്പമില്ല, അവരോട് സത്യം പറഞ്ഞാലും അവർക്ക് പ്രിയമായിരിക്കും. എന്റെ അനുഭവത്തിൽ അങ്ങനെയല്ല. എനിക്ക് ഏറ്റവും വലിയ ശത്രുത ഉണ്ടായിട്ടുള്ളത് ഈ ആധ്യാത്മിക സാധകന്മാരടുത്തു നിന്നാണ്. കാരണം അവരുടെ സത്യങ്ങളെല്ലാം എനിക്കറിയാം, ഞാനതങ്ങ് വിളിച്ചു പറയും. അപ്പൊ അത് അപ്രിയമാവും. ഇന്നലെയും ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു പറഞ്ഞു, എനിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് തല്ല് കിട്ടിയിട്ടില്ല, എന്തോ പൂർവത്തിൽ ചെയ്ത ഒരു പുണ്യത്തിന്റെ ഫലം കൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഞാൻ എന്നേ തല്ല് വാങ്ങേണ്ട ഒരാളാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് എന്താണ്? ഞാൻ സത്യം പറയുന്നവനാണ്. അപ്പൊ അത് പ്രിയമല്ലാത്തവരും അനിഷ്ട ഒരാളെടുത്ത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ തല്ലാ കിട്ടേണ്ടത്? അത് കിട്ടാത്തത് ഈശ്വര കൃപ. ശരീര പ്രാരബ്ധം, അതിന് തല്ലുകൊള്ളുന്നതിനുള്ള പ്രാരബ്ധമില്ല. അതുകൊണ്ട് ആര് വിചാരിച്ചാലും അത് ഇതുവരെ അല്ല, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഇനിയും കുറെ കാലം കൂടെ ജീവിച്ചിരിക്കാനുണ്ട്. ഇതുവരെയുള്ള കാര്യം പറയുകയാണ്. അപ്പോ ഇതൊരു വലിയ ഒരു പ്രശ്നമാണ് ഭഗവാൻ നമ്മുടെ മുമ്പേ വച്ചിരിക്കുന്നത്. എന്താണ്? സത്യവും പറയുക, പ്രിയവും പറയുക. അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് നമുക്ക് പിന്നെ നോക്കാം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്യതേ മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ സത്വികം പരിചക്ഷതേ സത്കാരമാനപൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസംചലമധ്രുവം മൂഢഗ്രാഹേണാത്മനോ യത് ഇടയാ ക്രിയതേ തപഃ പരസ്യുത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം ദാതവ്യം ഇതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം യത്തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രവിധസ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാഃ തസ്മാദോമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം തദിത്യനഭിസന്ധായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധ പ്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത്ര യുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദപാർത്ഥയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർഥ നച തത്രേത്യ നോയിഹ. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.